മൂന്ന് പാദം പതിനാറ് സൂത്രം 51 വേഗം അപി അപ്രസ്തുത പ്രതിബന്ധി തദ്ദർശന ഐഹികം അപി എന്ന് പറഞ്ഞിട്ടുള്ളത് വിദ്യ അല്ലെങ്കിൽ ജ്ഞാനം ഐഹികമായി സംഭവിക്കാം, പാരത്രികമായി സംഭവിക്കാം എന്ന് പറഞ്ഞാൽ മരണശേഷം വരും ജന്മത്തിൽ സംഭവിക്കാം എന്നാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അപ്രസ്തുത പ്രതിബന്ധി, ആരബ്ധമായ പ്രതിബന്ധങ്ങളൊന്നുമില്ലെങ്കിൽ പ്രാരബ്ധ കർമ്മ വിഭാഗം പ്രതിബന്ധരൂപത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ സംഭവിക്കും, ഈ ശരീരത്തിൽ തന്നെ വിദ്യ സംഭവിക്കും. ശ്രവണാദി ജന്യമായ ജ്ഞാനം ഈ ശരീരത്തിൽ തന്നെ ഇല്ലെങ്കിൽ മരണശേഷം. എന്തുകൊണ്ട് പറയുന്നു? പറയുന്നു പശ്ചിത വിഭാഗത്വകർമ്മണ ഉദ്ദേശകാല നിമിത്ത നിപാതാഭവതി. ഇവിടെ പ്രതിബന്ധം ആയി നിൽക്കുന്നത് പഴയ കർമ്മങ്ങൾ, അതുപോലെ തന്നെ ആരബ്ധമായ കർമ്മങ്ങൾ. അത് വിദ്യയ്ക്ക് പ്രതിബന്ധമാകുന്നു. ശ്രവണാദി സാധനങ്ങളുടെ ഫലമാണ് വിദ്യ, ആ വിദ്യയ്ക്ക് പ്രതിബന്ധമാകുന്നു. അപ്പൊ തിരിച്ചെന്തുകൊണ്ട് സംഭവിച്ചൂടാ? അതായത് അങ്ങനെ ഏതെങ്കിലും പ്രാരബ്ധ കർമ്മങ്ങളുണ്ടെങ്കിൽ അതിന് ശ്രവണാദി സാധനങ്ങൾ പ്രതിബന്ധമായാൽ അത് അതിൻ്റെ ജോലി ചെയ്യത്തില്ല, ശ്രവണാദിയുടെ ഫലം ഉണ്ടായിക്കോളും. അങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചൂടാ എന്നാണ്. കാരണം ഇതിനൊക്കെ നിയമം എന്താണ്? ഇത് പറയുകയല്ലേ, പ്രാരബ്ധകർമ്മം അത് പ്രതിബന്ധമായി വിദ്യ ഫലത്തെ ഉണ്ടാക്കുന്നില്ല, അല്ല ശ്രവണാദി ഫലത്തെ ഉണ്ടാകുന്നില്ല. അപ്പൊ ശ്രവണാദി കർമ്മമാണ്, അത് പ്രതിബന്ധമായി. അതുകൊണ്ട് ആ പ്രാരബ്ധ കർമ്മത്തിന് പ്രതിബന്ധമാകാൻ പറ്റുന്നില്ല, അതിന് ഇത് പ്രതിബന്ധമായി. അങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചൂടാ എന്നൊക്കെ ചോദിക്കാം. യുക്തിചിന്ത, അതിനാണ് ഇവിടെ സമാധാനം പറയുന്നത്. ഇതെല്ലാം ദേശകാല നിമിത്തം ഒത്തുചേരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് ആർക്കും പിടിപാടില്ല. വേദത്തിൽ നിന്ന് മനസ്സിലാക്കാമെന്നുള്ളത് ഇന്ന കർമ്മത്തിന് ഇന്ന ഫലം, അത് ഇന്ന കാലത്തിൽ ഇന്ന ദേശത്തിൽ എന്ന് കൃത്യമായി ആർക്കും പറയാൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ട് മനുഷ്യൻ പ്രവർത്തിക്കുന്നു? അത് ശ്രദ്ധ. മഴ പെയ്യുന്നതിന് വേണ്ടി അത് പ്രതീക്ഷിച്ചുകൊണ്ട് യാഗം ചെയ്താൽ അതിന്ന സമയത്ത് ഇന്ന കാലത്തിലൊന്ന് നിശ്ചയിക്കാൻ കഴിയില്ല. എന്നാലും ചെയ്യുന്നവന് ശ്രദ്ധയുള്ളതുകൊണ്ട് ചെയ്യുന്നു. കർമ്മങ്ങളുടെ സ്വഭാവം അതാണ്. അതൊട്ട് പറയുന്നുമില്ല, കർമ്മത്തെയും ഫലത്തെയും കുറിച്ച് പറയുന്നിടത്ത് അങ്ങനെയൊന്നും പറയുന്നുമില്ല. അതാണ് ഉപസ്ഥിത വിഭാഗത്വം കർമ്മണ ദേശകാല നിമിത്ത ഉപനിപാത ഭവതി. ഞാൻ ചേകസ്യ കർമ്മണ വിഭാചകാന് ദേശകാല നിമിത്താന് താന്യവ അന്യസ്യ അഭീതി നന്ദി എന്തും ശക്യതേ. അത് പറയുന്നത് ഈ ദേശം, ഈ കാലം, ഈ കാലത്തിൽ ശ്രവണാദി സാധനകൾ ഫലത്തെ ഉണ്ടാക്കേണ്ടതാണ്. പക്ഷെ ഏതോ ഒരു കർമ്മം വന്ന് പ്രതിബന്ധകമായി. ഇതേ ദേശത്ത് ഇതേ കാലത്തിൽ എന്തുകൊണ്ട് തിരിച്ച് സംഭവിച്ചുകൂടാ എന്നാണ് ചോദിക്കുന്നത്. ശ്രവണാദി കർമ്മങ്ങൾ അതിന്റെ ഫലത്തെ ഉണ്ടാകട്ടെ. ഇനി എന്തോ ഒരു പ്രാരബ്ധമുണ്ടല്ലോ ഇതിന് പ്രതിബന്ധമായിട്ട്, അതിന് ഈ ശ്രവണാദി കർമ്മങ്ങൾ പ്രതിബന്ധമാകട്ടെ എന്നൊക്കെ ചോദിച്ചാലോ, എന്ന് ചിന്തിച്ചാലോ. എന്തുകൊണ്ട് ഇതേ ദേശവും ഇതേ കാലവും ആണല്ലോ, ഇതേ ദേശത്തിനും ഇതേ കാലത്തിനുമാണല്ലോ എല്ലാ കർമ്മ സംസ്കാരങ്ങളും നിലനിൽക്കുന്നു, എല്ലാ കർമ്മങ്ങളും നിലനിൽക്കുന്നു. അപ്പോൾ ഒരു ഭാഗം മാത്രം പറയുക, ശ്രവണാദികൾക്ക് ഉപസ്ഥിത വിഭാഗം പ്രതിബന്ധമാകുന്നു എന്ന് പറയുന്നതിന് എന്താ യുക്തി എന്നാണ്. അതിന് സമാനം പറയാണ്, ഞാൻ ഏകസ്യ കർമ്മണോ വിഭാചകാനി. ഒരു കർമ്മത്തിന്റെ വിഭാചകങ്ങൾ എന്നുവെച്ചാൽ അതിന് ഫലം കൊടുക്കുന്നതിനുള്ള ഹേതുക്കൾ, അതിൽ ദേശകാലങ്ങളും പെടും, ദേശകാല നിമിത്തങ്ങൾ അതും പെടും. താന്യവ അന്യസ്യാമ്യം, അത് മറ്റൊരു കർമ്മത്തിനും അതാണെന്ന് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഈ ദേശത്ത് ഈ കാലത്തിൽ ഫലം കൊടുക്കേണ്ടതേ ഫലം കൊടുക്കും. കർമ്മ സംസ്കാരമുണ്ടെന്ന് വിചാരിച്ച് അതിന് ഈ ദേശവും ഈ കാലവും അല്ല നിമിത്തമെങ്കിൽ ഫലം കൊടുക്കത്തില്ല. അതാണ് യാനിച്ച ഏകസ്യ കർമ്മണ വിഭാഗകാല ദേശകാല നിമിത്താന് താന്യവ അന്യസ്യാവീതി ന നിയന്തം ശക്യതേ. അതുതന്നെയാണ് മറ്റ് കർമ്മങ്ങളുടെ ഫലത്തെ നിയന്ത്രിക്കുന്നതെന്ന് പറയാൻ കഴിയത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരുവന്റെ ഉള്ളിൽ അനേക കർമ്മങ്ങളുടെ സംസ്കാരമുണ്ട്, പ്രാരബ്ധ രൂപത്തിൽ തന്നെ ഉണ്ട്. ഇതെല്ലാം ഒരേ സമയം ഫലത്തെ കൊടുക്കും, അതില്ല. ഓരോന്നിനും ഓരോ ദേശകാല നിമിത്തങ്ങളുണ്ട്, അതനുസരിച്ച് അത് ഫലത്തെ കൊടുക്കും. അതുകൊണ്ട് ഇതിൽ ഇന്നതിങ്ങനെ ആകണമെന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. എന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാന്ന് അർത്ഥം, അറിയത്തില്ല എന്നെ പറയാൻ. എന്തുകൊണ്ട് ഈ കർമ്മം ഇപ്പോൾ ഫലത്തെ കൊടുത്തു, എന്തുകൊണ്ട് മറ്റൊരു കർമ്മം കൊടുക്കുന്നില്ല, എന്തുകൊണ്ട് അത് ഇതിന് പ്രതിബന്ധവുമായി, എന്തുകൊണ്ട് ഇതിൽ അതിന് പ്രതിബന്ധമായില്ല എന്നൊന്നും ചോദിക്കരുത്, ഒന്നും അറിയത്തില്ല. ഇതറിയാനുള്ള ഒരേ ഒരു വഴി വേദമാണ്. വേദം അത് വെളിപ്പെടുത്തുന്നില്ല. അതാണ് ഭഗവാൻ തന്നെ പറഞ്ഞത്. എന്താണ് ഗഹന കർമ്മണോഗതി? കർമ്മം ചെയ്യാം. ഇനി പല കർമ്മങ്ങളെ സംബന്ധിച്ചും ഫലവും പറയുന്നുണ്ട്, ഇത് വേദത്തിൽ നിന്ന് മനസ്സിലാക്കും. പക്ഷെ കർമ്മങ്ങൾ ഏത് തരത്തിൽ എവിടെ എങ്ങനെ ഫലം കൊടുക്കുമെന്നൊന്നും മനുഷ്യബുദ്ധിക്ക് വെളിപ്പെടുന്ന കാര്യങ്ങൾ അല്ലാതെ ഈശ്വര ബുദ്ധിയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. അത് തന്നെയാണ് ഇവിടെ വേറെ തരത്തിൽ പറയുന്നത്. ഇതോ വിരുദ്ധ ഫലാന്യവി കർമാണി ഭവന്തി. കാരണം കർമ്മങ്ങൾ തന്നെ വിരുദ്ധ ഫലങ്ങളുള്ളതുണ്ട്. ബ്രഹ്മഹത്യാ പാപത്തിന്റെ ആ സംസ്കാരവും ഉള്ളിൽ കാണും, അഗ്നിഹോത്രത്തിന്റെ സംസ്കാരവും കാണും, രണ്ടും കാണും. ഒരുവന്റെ ഉള്ളിൽ വിരുദ്ധമായ ഫലങ്ങളെ കൊടുക്കുന്നതാണ്. അപ്പൊ ഇപ്പോ ഈ സമയത്ത് ഏതിന്റെ ഫലം എങ്ങനെ കൊടുക്കണം അതാ ആർക്ക് തീരുമാനിക്കാൻ കഴിയും. അനേക ജന്മങ്ങളുടെ സംസ്കാരം അല്ലായിരിക്കുന്നു, അതൊന്നും മനുഷ്യബുദ്ധിക്ക് വെളിപ്പെടുന്ന കാര്യങ്ങളല്ല. പിന്നെ അവിടെയെല്ലാം ആസ്തികന് സമാധാനമുണ്ട്. എന്താണ് അതൊക്കെ? ഈശ്വര നിശ്ചയം. അതന്നെ പറയും, ഏതോ വിരുദ്ധ ഫലാന്യവി കർമാണി ഭവന്തി, കർമ്മങ്ങൾ വിരുദ്ധ ഫലങ്ങൾ ഉള്ളവയാണ് എന്ന് വെച്ചാൽ അത് ഒരേ കാലത്ത് ഒരേ ദേശത്ത് അതിന് ഫലം കൊടുക്കാൻ പറ്റത്തില്ല. ഒരേ സമയം സ്വർഗത്തിലും നരകത്തിലും എത്തിക്കാൻ പറ്റും. സ്വർഗത്തിൽ പോയാൽ അവിടുത്തെ കാലാവധി കഴിയണം, അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്നും നേരെ ട്രാൻസ്ഫർ ആയാൽ നരകത്തിൽ വരാൻ പറ്റും. ഇത് രണ്ടും കൂടെ ഒരു കാലത്ത് എങ്ങനെ സാധിക്കും? അപ്പൊ ഇത് വിരുദ്ധ കർമ്മങ്ങളുടെ ഫലമാണ്. അതുകൊണ്ട് ശ്രവണാദി കർമ്മങ്ങൾ എന്തുകൊണ്ട് പ്രസ്തുത വിഭാഗത്തിന് പ്രതിബന്ധമായി കൂട? അതെന്തിന് ശ്രവണാദികളെ പ്രതിബന്ധിക്കുന്നു ഇങ്ങനെയെന്ന് ചോദിക്കരുത്. ഫലം കണ്ട് തീരുമാനിക്കുന്നു. ഒരാൾ ഒരുപാട് സാധനകൾ ചെയ്യുന്നു, ഒരുപാടല്ല എല്ലാം ചെയ്യുന്നു, തലകുത്തിയും മറിയുന്നു, പക്ഷെ ഫലമില്ല. അപ്പോൾ ഊഹിച്ചോണം, പിന്നെ തലയിലെഴുത്തില്ല, അത് വളരെ അതിശയകരമായ കാര്യമാണ്. ചിലർക്ക് എത്ര പറഞ്ഞാലും ബോധം തെളിയത്തില്ല, വേറെ എല്ലാം തെളിയും. എത്ര പറഞ്ഞാലും എന്താ, കലിമലം ഉള്ളിലിരുന്ന് തടയുകയാണ്, നീ ബോധിക്കരുത് ബോധിക്കരുത്. ഇതിന് വേറെന്ത് സമാനം പറയാണ്? അപ്പൊ വിരുദ്ധ ഫലങ്ങളുള്ള കർമ്മങ്ങൾ ഉള്ളിലിരുന്ന് പ്രതിബന്ധം ഉണ്ടാക്കുകയാണ്, അവനെ ഇതിൽ നിന്ന് വികർഷിപ്പിക്കുകയാണ്. അതല്ലേ ഓരോരുത്തരുടെയും ഈ ശ്രദ്ധ ഓരോന്നിലാണ്. ചിലർക്ക് കർമ്മത്തിലാണ്, ചിലർക്ക് മറ്റെന്തെങ്കിലും സാധനങ്ങളിലാണ്. ശ്രദ്ധ എല്ലാവർക്കും ഒരുപോലെ വരുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ ശ്രവണാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രദ്ധയുണ്ടാകത്തില്ല, അങ്ങോട്ടും മനസ്സ് തിരിയത്തില്ല. അതാണ് പറയുന്നു, ശാസ്ത്രമപ്പി അസ്യ കർമ്മണ ഇതം ഫലം ഭവതി ഏതാവതി പര്യവസിതം ന ദേശകാലാദി നിമിത്ത വിശേഷവും സങ്കീർത്തേതി. ഇതൊരു പറഞ്ഞത് ചുരുക്കി പറയാം. ശാസ്ത്രത്തിൽ നിന്ന് ഇത്രയും മനസ്സിലാക്കാൻ പറ്റും, സ്വർഗകാമോ യജേത, സ്വർഗത്തെ കാമിക്കുന്നെങ്കിൽ നീതി ചെയ്യും. ശരി, എപ്പോ സ്വർഗം, എവിടെ വെച്ച് സ്വർഗം, കാലദേശങ്ങളൊന്നും ശാസ്ത്രത്തിൽ പറയുന്നില്ല. ചെയ്യുക എന്നേ പറയുന്നുള്ളൂ. ഫലം ത്തിന് ഗ്യാരണ്ടിയുണ്ട് ശാസ്ത്രത്തിൽ, ഉണ്ടാകും ചെയ്ത. പക്ഷെ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് അതൊന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് പശു യാഗം ചെയ്ത പശു കിട്ടുന്നില്ല, മഴ യാഗം ചെയ്ത മഴയില്ല, അത് പറയാൻ പറ്റുന്നില്ല. അതിന് ശാസ്ത്രമോപി അസ്യ കർമ്മണ ഇതം ഫലം ഭവതി, ഈ കർമ്മത്തിന് ഇന്ന ഫലം, ഇത്യേതാവധി പരിവസിതം, ഇതിൽ ശാസ്ത്ര താല്പര്യം അവസാനിക്കുന്നു. ദേശകാല നിമിത്ത വിശേഷം വിസംഗീർത്തേരി, ദേശകാല നിമിത്ത വിശേഷങ്ങളെയൊന്നും ശാസ്ത്രം പറയുന്നില്ല. ഇതുകൊണ്ട് മറ്റൊരു ഗുണമുണ്ട്, ഒരുപാട് കാശൊക്കെ മുടക്കി യാഗം ചെയ്യുന്ന യജമാനെ സമാധാനിക്കാൻ വകയുണ്ട്. അത് കിട്ടുമെന്നല്ലേ പറഞ്ഞുള്ളൂ, എപ്പോൾ കിട്ടും എവിടെ കിട്ടുമെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ എപ്പോ എവിടെയെങ്കിലും കിട്ടും എന്നയാൾക്ക് സമാധാനിക്കാം. ചിലർ പറയും ഇതൊരു വലിയ തട്ടിപ്പാണല്ലോ, ഇന്ന ഫലം കിട്ടുമെന്ന് പറയുന്നു. എവിടെ കിട്ടും എപ്പോൾ കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയുന്നുമില്ല. അത് എന്ന് പറയുമ്പോൾ വിമർശിക്കുന്നവരങ്ങനെ പറയും, ഇതിനൊക്കെ ചോദ്യം ചെയ്യുന്നവർ ഇതൊക്കെ തട്ടിപ്പാണ്. ആസ്തികന്മാരെ സംബന്ധിച്ച് അങ്ങനെയല്ല, വേദം പറഞ്ഞിട്ടുണ്ടോ കിട്ടും, ഇന്നല്ലെങ്കിൽ നാളെ. അതുകൊണ്ടാണ് ചിലർ ഡെയിലി ലോട്ടറി എടുക്കുന്നത്, ഇന്നല്ലെങ്കിൽ നാളെ അടിക്കും, മരണം വരെ അടിച്ചില്ലെന്നും വരും, എന്നാലും അവർക്ക് പ്രയാസമില്ല, കാശ് പോയല്ലോ എന്നുള്ളൊരു പശ്ചാത്താപമൊന്നുമില്ല. അടിച്ചാലോ, ആർക്കെങ്കിലുമൊക്കെ അടിക്കുന്നുണ്ടല്ലോ. അതുപോലെ സാധന വീര്യവിശേഷാത്തു അതീന്ദ്രിയ കസ്യചിത് ശക്തിരാവിർഭവതി. സപ്രതിബദ്ധ പരസ്യ തിഷ്ഠതി. അപ്പൊ സാധനം ഫലത്തെ കൊടുക്കുന്നു, എന്നേ ഉള്ളൂ. അപ്പൊ ആ സാധനം മറ്റൊന്നിന് പ്രതിബന്ധമാകണമെന്ന് നിയമമില്ല. ശരുണാദികൾ അതിനെ ഉപദ്രവിക്കാൻ വരുന്നവരെ തിരിച്ചു ഉപദ്രവിക്കണമെന്ന് അതിനില്ല. അതാണ് സാധന വീര്യവിശേഷ. ശ്രവണാദി സാധന വീര്യവിശേഷം കൊണ്ട് അതീന്ദ്രിയ കസ്യചിത് ശക്തിരാവിർഭവത്. അതീന്ദ്രിയമായ ചില ശക്തിവിശേഷങ്ങളുണ്ടാവും, ഫലം കൊടുക്കുന്നില്ലേ. അത് ചില അങ്ങനെ കൽപ്പിക്കേണ്ടി വരും. അതീന്ദ്രിയമായ ചില ശക്തിവിശേഷങ്ങൾ ഉണ്ടാകുന്നു, ആവിർഭവിക്കുന്നു. സാധനങ്ങൾക്ക് അങ്ങനെയുണ്ടല്ലോ. ഇപ്പോൾ ഇതിനെ മീമാംസകർ അപൂർവമെന്നും മറ്റും പറയും. പൊതുവെ എല്ലാവരും സംസ്കാരമെന്ന് പറയും. ഒരു ശക്തിവിശേഷം എന്ന് പറയുന്നതാണ്. സാധനങ്ങളിൽ നിന്നല്ല അതുണ്ടാകുന്നു, അത് യാഗമായാലും ശരി ശ്രവണാദികളായാലും ശരി. അങ്ങനെ ഉണ്ടാകുന്ന ആ ശക്തിവിശേഷം അപ്രതിബദ്ധ പരസ്യ തിഷ്ഠതി. മറ്റൊന്നിന് പ്രതിബന്ധമല്ലാതെ അത് നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ശ്രവണാദികൾ ഫലത്തെ ഉണ്ടാക്കുന്നു, മറ്റൊന്നിന് പ്രതിബന്ധമാകുന്നില്ല. എന്നാൽ മറ്റു ചില കർമ്മങ്ങൾ ശ്രവണഫലത്തിന് പ്രതിബന്ധമാകുന്നു. അപ്പൊ ഈ ഭാഗങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായും ഭാഷ്യകാരൻ ഇന്നതാണ് വിവക്ഷിക്കുന്ന എന്നുള്ളത് വ്യാഖ്യാനങ്ങളിൽ നിന്നേ മനസ്സിലാവും. നേരിട്ട് ഭാഷ്യത്തിൽ നിന്ന് ആശയം കിട്ടത്തില്ല ഇതാണ് എന്നാണ് വ്യാഖ്യാതാക്കളെല്ലാം പറയുന്നത്. അല്ല, നേരിട്ട് മനസ്സിലാക്കാൻ വരെ വഴിയൊന്നുമില്ല ഇവിടെ. ഇനി അടുത്ത് മറ്റൊരു പ്രശ്നത്തിന് സമാധാനം പറയുകയാണ്. പരസ്യ അപ്രതിബദ്ധ സതിഷ്ഠതി. എങ്ങനെ ശക്തി എന്ന് പറഞ്ഞുകൊണ്ട് സ ആണ് ശരി. സശക്തി അപ്രതിബദ്ധ അതനുസരിച്ചാണ് ഇവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതിലെങ്ങനെ തത് പ്രതിബദ്ധ എന്ന് പറയുമ്പോൾ ശ്രവണാദികൾക്ക് പ്രതിബന്ധമായിരിക്കുന്ന കർമ്മത്തെ, ആ കർമ്മം പരസ്യ പ്രതിബദ്ധ പ്രതിബദ്ധ എന്നാണ് അത്. നല്ല ഇതാണ്. കസ്യചിത് ശക്തി എന്ന് പറഞ്ഞിട്ട് പിന്നെ വരുമ്പോൾ ആ ശക്തിയെ ആണ് സ എന്ന് പറയുന്നതാണ് യോജിക്കുന്നത്. എന്തായാലും ഇവിടെ ഒരു അവ്യക്തതയുണ്ട് ഈ ഭാഗത്ത് ഭാഷ്യത്തിൽ. പക്ഷെ വ്യാഖ്യാതാക്കൾ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാനേ പറ്റും. എന്നാണ് ശ്രവണാദി ഫലങ്ങളല്ല ശ്രവണാദി കർമ്മങ്ങൾ. ശ്രവണാദി കർമ്മങ്ങൾ മറ്റുള്ളവയ്ക്ക് തടസ്സം പ്രതിബന്ധമല്ല, മറിച്ച് മറ്റുള്ള കർമ്മ വിഭാഗങ്ങൾ ശ്രവണാദിക്ക് പ്രതിബന്ധമാകാം എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. ഭാഷ്യത്തില് അങ്ങനെ ഒരു ആശയം വ്യക്തമല്ല, വ്യാഖ്യാതാക്കൾ അങ്ങനെ ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഭാഷ്യരത്ന പ്രവേയും ന്യായം നിർണയമാണ്. ഭാവതികാരനെ കുറിച്ചൊന്നും പറയുന്നുമില്ല. പുള്ളി എനിക്ക് നോക്കിയപ്പോ ഇതിലെന്തോ ഒരു അവ്യക്തത പുള്ളി ഇതങ്ങോട്ട് ഒരു പക്ഷേ അത് ഈ പാഠഭേദങ്ങൾ കൊണ്ടുവന്ന വ്യക്തിതയാകാം. ഇങ്ങനെ പകർത്തി എഴുതി പകർത്തി വരുമ്പം ചില വ്യത്യാസങ്ങൾ വരും, പിന്നെ വ്യാഖ്യാനിക്കാൻ കഴിയത്തില്ല, പിന്നെ വ്യാഖ്യാനിക്കണം അല്ലോ എന്ന് കരുതി വ്യാഖ്യാതാക്കൾ അങ്ങ് വ്യാഖ്യാനിക്കും. അങ്ങനെ ഇവിടെ ഒരു രണ്ട് മൂന്ന് വാക്യങ്ങളിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ വ്യാഖ്യാതാക്കൾ അങ്ങനെ പറയുന്നതുകൊണ്ട് നമ്മളത് അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞു. പൂർണ്ണ സന്തോഷത്തിലല്ല. പക്ഷെ അത് ഭാഷകാരന്റെ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. ഈ പറയുന്ന പാഠഭേദങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. തുടർന്ന് വരുന്ന ഭാഗങ്ങളെല്ലാം ക്ലിയറാണ്. ഇവിടെ ഒന്ന് രണ്ട് വാക്യങ്ങളിലായിരുന്നു ഉള്ളത്. അവിശേഷേണ വിദ്യായാം അഭിസന്ധിർ ഉത്പദ്യതേഹാമുത്രവാമേ വിദ്യാജായതാമിത്യഭിസന്ധിർ അഭിസന്ധിർ നിരങ്കുശം. നേരത്തെ പറഞ്ഞ പൂർവപക്ഷത്തിന് അടുത്ത സമാനം പറഞ്ഞ വിഷയത്തിൽ നിന്ന് എത്രയാണ് മനസ്സിലാക്കേണ്ടത്? തർക്കം ഇല്ലാത്ത രീതിയിൽ എന്താണ് വിദ്യയ്ക്ക് പ്രതിബന്ധം ഉണ്ടായാൽ ഈ ജന്മത്തിൽ വിദ്യ ഉണ്ടാകത്തില്ല. അത് ആണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. അക്കാര്യത്തിൽ വ്യക്തമാണ്, അവിടെ ഒന്നുമില്ല. ഇതിന്റെ ആശയം അത് തന്നെയാണ്. ഈ അധികരണത്തിന്റെ ആശയം അത് തന്നെയാണ്. അപ്പൊ അക്കാര്യങ്ങളൊന്നും സംശയിക്കേണ്ട കാര്യമില്ല. ഒന്ന് രണ്ട് വാചകങ്ങളിൽ വന്ന പാഠഭേദം കൊണ്ടുവരുന്ന ചില ആശയങ്ങൾ അത് വലിയ പ്രാധാന്യമുള്ളതുമില്ല. അടുത്തു പറയുന്നത് നേരത്തെ പൂർവക്ഷി പറഞ്ഞു എന്താണോ, ഇനി ഏതെങ്കിലും ഒരു ജന്മത്തിൽ വിദ്യ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആരും ഒന്നും ചെയ്യാറില്ല ശ്രവണാദികളൊന്നും. അതുകൊണ്ട് ആഗ്രഹം പോലെ ഈ ജന്മത്തിൽ തന്നെ വിദ്യ ഉണ്ടാകേണ്ടതല്ലേ, ഇനി വരും ജന്മം അതിനെന്തിനാ പരിഗണിക്കുന്നതെന്ന് ചോദിച്ചാൽ സമാനം പറയണം. അങ്ങനെ ഈ ജന്മത്തിൽ വിദ്യ ഉണ്ടാകണം എന്ന് കർശനമായി ഒരു നിലപാടിൽ അതേ പാടുള്ളൂ എന്ന് കരുതിയൊന്നും ആരും ശ്രവണാദികൾ ചെയ്തിട്ടില്ല. നമ്മളെയൊക്കെ പോലെയുള്ള അലസന്മാരാണെങ്കിൽ ഓ എപ്പോഴെങ്കിലും ഉണ്ടാകട്ടെ, ഞാൻ ചെയ്യാനുള്ള ചെയ്തൊക്കെയാന്ന് വിചാരിച്ച് ചെയ്യുമല്ലോ. അല്ല അത്ര വാശി വേണമെന്നൊന്നുമില്ല. ഇപ്പൊ തന്നെ എനിക്ക് ജ്ഞാനം ഉണ്ടാവണം, അങ്ങനെയൊന്നുമില്ല. അടുത്ത ജന്മം ഉണ്ടായാലും മതി, അത്രയും കുറച്ച് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കാമല്ലോ. അപ്പൊ ഭാഷകാരനും അതിനോട് യോജിക്കുന്നു. അലസന്മാരെയൊക്കെ പരിഗണിച്ചു ചിലർക്ക് അങ്ങനെയായിരിക്കും ആഗ്രഹം. ഈ ജന്മത്തിൽ തന്നെ ഞാനും ഉണ്ടാകണം. ചിലർ വിചാരിക്കും ഈ ജന്മത്തിൽ നമുക്കിവിടെ മറ്റു ചില ഇൻട്രസ്റ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാം, ജ്ഞാനം അടുത്ത ജന്മം മതി, ഈ ജന്മത്തിൽ ജ്ഞാനം വന്നെല്ലാം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുന്ന എപ്പോഴാ? അങ്ങനെയല്ലേ പലരും ചിന്തിക്കാറുണ്ട്. ഇവിടെ പല കാര്യങ്ങളുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, സമ്പത്തുണ്ട്, മറ്റു പല സൗകര്യങ്ങളുണ്ട്, ഇതൊക്കെ അനുഭവിക്കാതെ പൂർണ്ണമായി അങ്ങോട്ട് ജ്ഞാനത്തിൽ മുഴുകി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ മറ്റവൻ കൊണ്ടുപോകത്തില്ലേ? അത് വേണ്ട, അങ്ങനെ അവൻ ഇത് അടിച്ചെടുക്കില്ല. ഇതൊക്കെ അനുഭവിച്ചിട്ട് അടുത്ത ജന്മത്തിൽ വിദ്യ മതി, അങ്ങനെ തീരുമാനിക്കുന്നവരാണ് കൂടുതലും. ഇത് ഭാഷകാരൻ നേരത്തെ അറിയാമായിരുന്നു. അണു പറയുന്ന അവിശേഷേണ എന്ന് വെച്ചാൽ സാമാന്യേന വിദ്യായം അഭിസംബന്ധ നൗത്പിദ്യതേ ഇതിന രണ്ട് നായാണ്. സാമാന്യേന എന്ന് വെച്ചാൽ ഈ ജന്മവും പരജന്മവും ഇതിൽ വിദ്യ സംബന്ധിച്ചുള്ള സങ്കല്പം നൗത്പദ്യത ഇതിന അങ്ങനെ ഉണ്ടാകില്ല എന്ന് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഇഹ അമുത്രമാ വാമേ വിദ്യ ജായത, ഈ ജന്മത്തിലല്ലെങ്കിൽ പരജന്മത്തിൽ എനിക്ക് വിദ്യ ഉണ്ടാകട്ടെ. ഇത്യഭിസന്ധേഹേ നിരങ്കുശത്വ, അങ്ങനെ ഒരു താല്പര്യം വരുന്നതിന് ആർക്ക് തടയാൻ പറ്റും? ഇതൊക്കെ മനുഷ്യന്റെ മനസ്സല്ല. ഈ ജന്മം വേണ്ട, അടുത്ത ജന്മം മതി എന്നൊരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ മറ്റാർക്കെങ്കിലും അത് തടയാൻ പറ്റും? മനുഷ്യന്റെ ആഗ്രഹങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെയെല്ലാം വരാം. നിരങ്കുശത്വ, അതാണ് ഓരോ സ്ഥലത്തേക്ക് ആൾക്കാർ ചെന്നുപെടുമ്പോൾ എവിടെ ഉദ്ദേശിച്ചു നിങ്ങൾ കരുതുന്നു. പൊതുവായി പറയുകയാണ്, വലിയ വൈരാഗ്യത്തിലും വലിയ ജിജ്ഞാസയിലും ഒക്കെ ആയിരിക്കും ചെന്ന് പരിസ്ഥിതിയൊക്കെ ഒന്ന് വീഴ്ച കഴിയുമ്പം തൽക്കാലം എല്ലാം മാറ്റിവെക്കും, ബാക്കി എല്ലാം ഇനി അടുത്ത ജന്മത്തിലൊന്നും കരുതാം. അതിന് സാധ്യതയുണ്ട്, കാരണം ഇവിടെ കയ്യെത്തിപ്പിടിക്കാമെന്നുള്ള പല നേട്ടങ്ങളുമുള്ളപ്പോൾ അതൊക്കെ എങ്ങനെയാണ് കൈവിടുന്നു? അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മുടെ ഭാഷകാരൻ പറയുന്നു, അങ്ങനെയൊന്നും നമുക്ക് തീരുമാനിക്കാൻ ഒക്കത്തില്ല. ചിലർക്ക് ഈ ജന്മത്തിൽ തന്നെ വേണമെന്നുള്ള വാശിയോടുകൂടി ശ്രവണാദി സാധനങ്ങളിൽ പ്രവർത്തിക്കും, ചിലർക്കങ്ങനെയല്ല, എന്തെങ്കിലും മതി. ശ്രവണാദിദ്വാരേണാപി വിദ്യ ഉത്പദ്യമാന പ്രതിബന്ധക്ഷയാപേക്ഷയ ഏവ ഉത്പദ്യതേ, പറഞ്ഞു വരുന്നതിന്റെ ആശയം പറയണം. ശ്രവണാദികളെല്ലാം സാധനങ്ങൾ തന്നെയാണ്, ശമതപാദികൾ സന്യാസം ഉൾപ്പെടെയുള്ളത്. പക്ഷെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും പ്രതിബന്ധം ക്ഷയിക്കണം, നല്ല വിദ്യ ഉണ്ടാകത്തുള്ളൂ. അതാണ് ശ്രവണാദിദ്വാരേണാപി വിദ്യ ഉത്പദ്യമാന, അങ്ങനെ ഉണ്ടാകുന്ന വിദ്യ പ്രതിബന്ധിക്ഷയ അപേക്ഷയ ഏവ ഉത്പദ്യത, പ്രതിബന്ധിക്ഷയത്തെ അപേക്ഷിച്ചേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഇതൊരു വലിയ ആശ്വാസമാണ്, അദ്വൈതം മൊത്തം ആശ്വാസമാണ്. തല ചൂടാക്കുന്ന ഒരു കാര്യം ഇതിനകത്തില്ല. ഇനി വിദ്യ ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല, എന്തുകൊണ്ടുണ്ടാകുന്നില്ല? സമാധാനമുണ്ട്, പ്രതിബന്ധം ഇരിക്കുന്നു. പിന്നെ എപ്പോ ഉണ്ടാവും? ഇത് ക്ഷയിക്കുമ്പോൾ ഉണ്ടാവും. ഇത് കൂടുതൽ എന്താ ആശ്വാസം? അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? ശ്രവണാദി സാധനങ്ങളെല്ലാം തുടരുക, മുമ്പോട്ട് പോവുക. നിരാശപ്പെട്ട് വേണ്ടെന്ന് വയ്ക്കണ്ട. അപ്പൊ ഇത് കൂടുതൽ ആശ്വാസം എന്താ? സമാധാനം എന്താ? അതാണ് പ്രതിബന്ധക്ഷയ അപേക്ഷയ ഏവ ഉത്പദ്യതേ, അത് പ്രതീക്ഷിക്കും പ്രതിബന്ധങ്ങളെല്ലാം ക്ഷയിക്കട്ടെ, ക്ഷയിക്കുമ്പോൾ അതുണ്ടാകും. ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല. വിദ്യയെ സംബന്ധിച്ച്, അറിവിനെ സംബന്ധിച്ച്, മറ്റു കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ വലിയ നിരാശ വരും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ സമാധി ആഗ്രഹിച്ചുകൊണ്ട് യോഗം ശീലിക്കുന്നു, വളരെ ക്ലിഷ്ടമാണ്. കാര്യങ്ങളെല്ലാം ശരിക്ക് ചെയ്യുന്നു, പക്ഷെ നിദ്ര സമാധിസ്ഥിതി, നിദ്രയ്ക്കപ്പുറം ഒന്നും സംഭവിക്കുന്നില്ല. അപ്പം നിരാശ വരും. നിരാശ വന്നാൽ എല്ലാം മരിച്ചു കളയും, പോട്ടെ. പരിശീലനങ്ങളെല്ലാം നിർത്തും. അങ്ങനെ പരിശീലനം നിർത്തി എത്രയോ പേരെ എനിക്കറിയാം, ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. സമാധി കിട്ടുന്നില്ലല്ലോ, ഉറങ്ങിപ്പോകുന്നേ ഉള്ളൂ, വലിയ നിരാശ. അങ്ങനെ വരുമ്പം പിന്നെ സ്വാമി പൊതുപ്രവർത്തനത്തിനിറങ്ങും, ലോകസേവനത്തിന്. സമാധിയും നടക്കുന്നില്ല. അങ്ങനെയാണ് സ്വാമിമാരെല്ലാം ലോകസേവനത്തിനിറങ്ങുന്നത്. അതുകൊണ്ട് ഏത് സ്വാമിമാരുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാലും പറയാം, ആദ്യമൊക്കെ തീവ്ര സാധനയാണ്, കുറച്ച് കഴിയുമ്പം ഇതാ കിടക്കുന്നു. അതെന്താ സംഭവിക്കുന്നത്? ഇത് തന്നെ സംഗതി, സമാധി കിട്ടുന്നില്ല, എന്നാൽ പിന്നെ ഇതെങ്കിലും നടക്കട്ടെ. അങ്ങനെ ഇത് ഇട്ടറിഞ്ഞിട്ട് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ പറയുന്നു, ഇവിടെ സംഗതികൾ തുടർന്നുകൊണ്ടേയിരിക്കുക, ഉണ്ടാകാത്ത എന്തുകൊണ്ടെന്നുള്ളതിന് സമാധാനമുണ്ട്. പ്രതിബന്ധമുള്ളത് കൊണ്ടാണ്. അത് എപ്പോഴാണ് ഇത് പൊട്ടിപ്പോകുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ ജ്ഞാനം ഇങ്ങനെ ഉദിച്ചു വരും, സമാധാനമാകും. ഇതിന് ശ്രുതിയും സ്മൃതിയും സാക്ഷാത് ഭഗവാനും പ്രമാണമാണ്. എന്നാൽ വെറുതെ ഭാഷകാരം പറയുന്നതല്ല. തഥാച ശ്രുതിർ ദുർബോധത്വം ആത്മനോ ദർശയതി. ഈ ആത്മാവിന്റെ ദുർബോധത്വം, അത് ദുർബോധമാണെന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു. ശ്രവണായാവി ബഹുർ യോന ലഭ്യ. ഇത് കേൾക്കുന്നതിന് പോലും ഒരുപാട് പേരെ കിട്ടത്തില്ല. ആശ്രമം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കേൾക്കാൻ പോലും ആളെ കിട്ടത്തില്ല. ഇതിന് ബാക്കി പലതിനും കിട്ടും. ശ്രവണായാവി ബഹുവർ യോന ലഭ്യ. കേൾക്കാൻ പോലും ആരെയും കിട്ടത്തില്ല. ഇനി ശൃണന്തോവി ബഹോ എന്ന വിദ്യു. ഇനി കേട്ടാൽ തന്നെ ഒട്ടും മുക്കാലും ഫ്യൂസായ ബൾബ് പോലെയാണ്, പ്രകാശിക്കത്തില്ല, കത്തത്തില്ല. ഒരുപാട് പേർ ശൃണന്തോവി. അപ്പൊ അത് നിരാശപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, അത് ശരിയാവും. കേട്ടോണ്ടിരുന്നാ മതി, തനിയെ ശരിയായിക്കോളും. ഇതിൽ കൂടുതൽ ആശ്വാസം നീ എന്താ കേട്ടത്? ശൃണന്തു ബ്യോഹോ എന്ന വിദ്യു. ആശ്ചര്യോ അസ്യ വക്ത. ആശ്ചര്യ അത്ഭുതവത് എന്ന് വെച്ചാൽ കശ്ചിത് എന്നാണ് ഭാഷകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അസ്യ വക്ത കശ്ചിത്. ഇതെന്റെ വക്താവെന്ന് പറയുന്നത് കുശല കശ്ചിത്. ഇത് ഇതിന് എന്താണ്, ഇതിന്റെ കുശലനായ വക്താവും ആരെങ്കിലും സർവസാധാരണമല്ല, മാർക്കറ്റിൽ കിട്ടില്ല. മാർക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച സ്പിരിച്വൽ മാർക്കറ്റ്, അവിടെ ഇതിന്റെ വക്താക്കൾ വളരെ കുറവാണ്. കുശല വക്ത. ആശ്ചര്യ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, കശ്ചിത് എന്നാണ് എന്റെ അർത്ഥം. അസിലദ്ദ ആശ്ചര്യോ ജ്ഞാത കുശല കുശലേന അനുശിഷ്ട ജ്ഞാത കശ്ചിത്. ഇനി കുശലേന അനുശിഷ്ട, കുശലനായ ഒരുവൻ ഇതിനെ വിശദീകരിച്ചാണ് എന്നുവെച്ചാൽ ഇത് പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തിയുള്ള ഒരാളിതിനെ വിശദീകരിച്ചു കൊടുത്താലും ജ്ഞാത കശ്ചിത് അറിയുന്നവൻ അപൂർവമാണ്, ലബ്ധ ഇത് നേടുന്നവനും അപൂർവമാണ്. അപ്പോൾ എല്ലാ തരത്തിലും സംഗതി റേറാണ് എന്നാണ് പറയുന്നത്. അത് ആദ്യം പറഞ്ഞതിന് വേണ്ടി പറഞ്ഞു, വക്താവ് കശ്ചിത് അപൂർവമാണ്, അതുപോലെ അവിടെ ലബ്ധാവ് അപൂർവമാണ്, നേടുന്നവൻ ഈ അറിവ് നേടുന്നവൻ. അത് പറയുന്നത് എന്താണ്, ഇനി വളരെ കുശലനായ ഒരുവൻ ഇതിനെ ഉപദേശിച്ചാലും അറിയുന്നവൻ പറയുന്ന കാര്യത്തിൻ്റെ വ്യക്തതയ്ക്ക് വേണ്ടി ആവർത്തിച്ച് പറയുന്നു. ഒന്നായിട്ട് മനസ്സിലാക്കിയാൽ എളുപ്പമുണ്ടല്ലോ, പിന്നെ എന്തിനാ അതിനെ രണ്ടാക്കുന്നു? ഒന്ന് തന്നെ, ഒരേ കാര്യം തന്നെയാണ് ഇതെല്ലാം, ഒരു കാര്യം തന്നെ. ആദ്യം മുതൽ പറയുന്നത് തന്നെയാണ്, എന്താണ് ആശ്ചര്യവും വക്ത എന്ന് പറഞ്ഞു. പിന്നെ പറയുന്നു എന്താണ്, കുശല അനുശിഷ്ട, രണ്ടുമൊന്ന് തന്നെ. കുശലൻ എന്ന് പറയുന്ന ആശ്ചര്യമുള്ള വക്താവ്, കശ്ചിത് വക്താവാണ്, സർവസാധാരണമല്ല. എല്ലായിടത്തും കശ്ചിത് എന്നുള്ള അർത്ഥമാണ്. അത്ഭുതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം വേറെ അത്ഭുതമൊന്നുമില്ല. പറയാനും കേൾക്കാനും ആള് വളരെ കുറവാണ് എന്നായി പറയുന്നു. പറയാനും കുറവാണ്, കേൾക്കാനും കുറവാണ് ഇതിന്, ഈ തത്വത്തിന്. പറഞ്ഞാലും മനസ്സിലാകുന്നില്ല. അതിനൊക്കെ കാരണം എന്താണ്? പ്രതിബന്ധമാണെന്നർത്ഥം. പ്രതിബന്ധം ഒഴിഞ്ഞാലോ സംഗതി ശരിയാവും. ഗർഭസ്ഥേവ ച വാമദേവ പ്രതിവേദേ ബ്രഹ്മഭാവം ഇതി വദന്തി ജന്മാന്തര സഞ്ചിതാ സാധന ജന്മാന്തരേ വിദ്യോത്പത്തിം ദർശയതി. വദന്തി ആരാണ്? ശ്രുതി. ശ്രുതി വിശേഷിപ്പിക്കുന്നു, ഇതെല്ലാം ശ്രുതി പറയുന്നു. ഗർഭസ്ഥേവ പറഞ്ഞിട്ടുണ്ടോ? പക്ഷികാരൻ ഇതൊക്കെ പറയുന്നത് വൈദികന്മാരുടെ അടുത്താണ്, ശ്രുതിയിൽ ശ്രദ്ധയുള്ളവരുടെ അടുത്താണ്, അതിന് പ്രമാണമെന്ന് സ്വീകരിക്കുന്നവരുടെ അടുത്താണ്. അല്ലാത്തവരുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രുതി എന്താണെന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയുള്ളവരുടെ അടുത്ത് പറയുകയാണ്. വാമദേവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ബ്രഹ്മഭാവം പ്രതിപേദേ, ബ്രഹ്മഭാവത്തെ അറിഞ്ഞു എന്നാണ്. അപ്പോൾ ചോദിക്കും, ഇതൊക്കെ എങ്ങനെ അറിയാൻ പറ്റും? ഒരാൾ ഗർഭത്തിലിരുന്ന് തന്നെ ബ്രഹ്മത്തെ അറിഞ്ഞു, അതൊന്നും ശ്രദ്ധയുണ്ടെങ്കിൽ സ്വീകരിക്കുക, അതേ പറയാൻ പറ്റും. അല്ലാതെ യുക്തിയിലൂടെയോ നമ്മുടെ അനുഭവത്തിലൂടെയൊന്നും ബോധ്യപ്പെടുന്ന കാര്യങ്ങളല്ല. അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അങ്ങനെ ഒരാൾ ഗ്രഹിച്ചു, വിശ്വാസം ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയും. ജന്മാന്തര സഞ്ചിത സാധന ജന്മാന്തരേ വിദ്യോത്പത്തി, അതാണ് പൂർവജന്മത്തിൽ ജന്മാന്തരത്തിൽ സഞ്ചിതമായ സാധനം കൊണ്ട് ജന്മാന്തരത്തിൽ ഈ ജന്മത്തിൽ അമ്മയുടെ വയറ്റിലിരുന്നുകൊണ്ട് തന്നെ ഈ ബോധത്തെ പ്രാപിച്ചു. ഇത് ശ്രുതി എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ അഭ്യാസങ്ങളൊക്കെ ചെയ്തിട്ടും മരണം വരെ ഇത് സംഗതി ഉണ്ടായില്ല, പ്രാരബ്ധം തടസ്സമായിരുന്നു. പിന്നെ അതെങ്ങനെ ശരിയായി? ഭോഗത്തിലൂടെ അതെല്ലാം നശിച്ചു, എല്ലാം അനുഭവിച്ച് അതെല്ലാം ഒടുങ്ങി മരിച്ചു. ജനിച്ചപ്പോൾ തടസ്സമൊന്നുമില്ല, അപ്പോൾ ഉള്ളിലിരുന്ന് തന്നെ ബോധമുണ്ടായി. അങ്ങനെ ഒരു കഥ പറയുന്നു. അപ്പം അത് അങ്ങനെ സംഭവിച്ചല്ലേ എന്നുള്ള കാര്യത്തിനൊന്നും ഇവിടെ പ്രാധാന്യമില്ല. അനുഭവത്തിൽ നിന്നുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഒരാൾ ശ്രവണാദി സാധനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലും ബോധം എളുപ്പമുണ്ടാകുന്നില്ല, എല്ലാവരുടെയും അനുഭവമാണ്. ബോധം ഉണ്ടാവില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയ വിപര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും വരുന്നു. അത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തെളിയുന്നു. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാം എന്താ തെളിയാതിരുന്നത്, എന്തോ തടസ്സം ഉണ്ടായിരുന്നു, അത്രയും മനസ്സിലാക്കിയാൽ എന്നാണ് ഭാഷകാരൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പൂർവ്വജന്മം പരജന്മം ഇന്ന് യുക്തിയിലൂടെ ബോധ്യപ്പെടുന്ന കാര്യങ്ങളല്ല, സാമാന്യ അനുഭവത്തിലും വരുന്ന കാര്യങ്ങളല്ല. അപൂർവം ചിലരൊക്കെ പറയുന്നു, യോഗശാസ്ത്രങ്ങളിലും മറ്റും പറയുന്നു പൂർവ്വജന്മത്തെക്കുറിച്ചും ഭാവി ജന്മത്തെക്കുറിച്ചും ഒക്കെ. അതിനപ്പുറം ഒന്നും നമുക്ക് സ്വാനുഭവത്തിൽ വരുന്ന കാര്യങ്ങളല്ല. അതിലൊക്കെ ശ്രദ്ധയുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം, ഒന്ന് സ്വീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് അനുഭവത്തിൽ വരുന്ന കാര്യമാണ്. ശ്രവണാദികൾ സാധുകൾ അനുഷ്ഠിക്കുമ്പോൾ ഫലം ഉടനെ ഉണ്ടാകുന്നുണ്ട്, ക്രമേണ ക്രമേണ കാര്യങ്ങൾ വ്യക്തമാകുന്നു. അപ്പോൾ എന്തോ തടസ്സം മാറുന്നുണ്ട്. ആ തടസ്സത്തെയാണ് ഇവിടെ പറയുന്നത് ഉപസ്ഥിത വിഭാഗം, പ്രാരബ്ധ രൂപത്തിൽ വന്ന എന്തോ കർമ്മങ്ങൾ. അത് സ്വീകരിക്കുന്നത് അനുഭവത്തിന് യുക്തിക്ക് നേരുന്ന ചേരുന്ന കാര്യമാണ് ആണ് ഭാഷകാരൻ പറയുന്നത്. ജന്മാന്തര സഞ്ചിതാ സാധനാ ജന്മാന്തരേ വിദ്യോത്പത്തി ദർശി. അതുകൊണ്ട് ഈ ജന്മത്തിൽ സാധനകളെല്ലാം ശരിക്കും അനുഷ്ഠിക്കുക, നിരാശപ്പെടാതെ. ഫലമുണ്ടായില്ലെങ്കിലും, ഫലം ഇപ്പോൾ ഉണ്ടായില്ലെങ്കിൽ പിന്നെ ഉണ്ടായിക്കോളും, അല്ലെങ്കിൽ ഇവിടെ തന്നെ ക്രമേണ ഫലം വരുന്നതായിട്ടും മനസ്സിലാക്കാം. നഹി ഗർഭസ്ഥസ്യേവ ഐഹികം കിഞ്ചിത് സാധനം സംഭവിതേ. ഇനി വാമദേവൻ എന്താ അമ്മയുടെ വയറ്റിൽ കിടന്നുകൊണ്ട് എന്തെങ്കിലും സാധനം ചെയ്തു, അതെന്തായാലും പറ്റില്ലല്ലോ. അപ്പൊ സാധനം പറയണ്ട, ആ ജന്മസിദ്ധൻ ജനിക്കുമ്പോൾ തന്നെ അറിവോടുകൂടി ജനിച്ചു എന്നൊക്കെ പറയുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് പൂർവ്വജന്മത്തിൽ അറിവ് ഉണ്ടായില്ലെന്നാണ്. ഉണ്ടായി പിന്നെ ജനിക്കേണ്ട ആവശ്യമില്ല. ഗർഭവാസം പോലെയുള്ള ക്ലേശങ്ങൾ വീണ്ടും അനുഭവിക്കേണ്ട ആവശ്യം തോന്നുന്നു. അപ്പോ ജന്മനാൾ തന്നെ ജ്ഞാനിയായി എന്നെല്ലാം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പൂർവ്വജന്മത്തിൽ അതുണ്ടായില്ലെന്നാണ്. അങ്ങനെ ഉണ്ടായില്ല, എന്തുകൊണ്ട് തടസ്സം നിന്നു, അനുഭവിച്ചെല്ലാം മാറി, മരണത്തോടുകൂടി സർവ തടസ്സങ്ങളും നീങ്ങി പിന്നെ വരുന്നു. പിന്നെ അവിടെ ഇരുന്ന് സാധനമൊന്നും ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. ശ്രവണാദികളും ഒക്കെ മുമ്പ് ചെയ്തതിൻ്റെ ഫലം തന്നെയാണ് എന്നാണ്. അതാണ് നഹി ഗർഭസ്ഥ സേവ ഐഹികം കിഞ്ചിത് സാധനം സംഭാവിത. ഗർഭസ്ഥന് ഐഹികമായ എന്നുവെച്ചാൽ ആ ഗർഭസ്ഥന്റെ ശരീരത്തിലിരുന്നു കൊണ്ടുള്ള ഒരു സാധനയും സാധ്യമല്ല, അതൊക്കെ പുറത്തു വന്നാലേ സാധിക്കും. അങ്ങനെ കൽപ്പിക്കുന്നില്ല എന്നർത്ഥം. ഇത് ശ്രുതി പറയുന്നു, സ്മൃതിയിലും പറയുന്നു. അപ്രാപ്യ യോഗ സംസിദ്ധിം കാംഗതിം കൃഷ്ണ ഗച്ഛതി. അർജുനന്റെ സംശയമാണ്. അർജുനനെ ഭഗവാൻ ആധ്യാത്മികതയിലേക്ക് തിരിച്ചുവിട്ടപ്പോൾ അർജുനന്റെ സംശയം അതിന്റെ സ്വഭാവമെല്ലാം മാറി. ആദ്യം ഇതൊന്നും ആയിരുന്നില്ല സംശയം. ആദ്യം എന്താ സംശയം? കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണഞ്ച മദസൂദന ഇഷുഭി പ്രതിയോസ്യാമി ബാക്കി പൂജാർഹ പരിസൂദന ഗുരുനഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തം ഭൈക്ഷ്യം അപീഹലോ. ബാക്കി അത്വാർത്ഥ കാമാസ്തു ഗുരുവിനേവ പുഞ്ചീയ ഭോഗം ന ചേതദ്വിത്മ കതരണോ ഗരിയോ യദ്വാ ജയമ യദിവാ നോ ജയ. പലർക്കും നല്ല ഓർമ്മയുണ്ട്, എന്നെക്കാളും ഓർമ്മയുണ്ട്, അത് കൊള്ളാം. അപ്പൊ അവിടെ അർജുനന്റെ സംശയം ഇതൊക്കെയായിരുന്നു. ന ചേതദ്വിത്മ കതരണോ ജയ്മാ ഞങ്ങൾ നമ്മൾ ഞങ്ങൾ ജീവിക്കും, അവർ ജീവിക്കുന്നു, ഞാനിങ്ങനെ അവരെ കൊല്ലം, മൊത്തം കൊലപാതകവുമായി ബന്ധപ്പെട്ട സംശയമായിരുന്നു. ഭഗവാൻ എന്ത് ചെയ്തു? പതുക്കെ അർജുനന്റെ ചിന്താഗതിയെ മാറ്റി. ഇപ്പൊ ചോദിക്കുന്ന എന്താണ്? അയതി ശ്രദ്ധയോപേത യോഗാചരിത മാനസ അപ്രാപ്യ യോഗ സംസിദ്ധ കാമഗതിയും കൃഷ്ണ ഗച്ചതി. ഇപ്പം അർജുനൻ ഫുൾ ടൈം ആധ്യാത്മികമായി. തികച്ചും അങ്ങനെയുള്ള ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ ഇപ്പോഴാണ് അർജുനൻ ശരിയായ ജിജ്ഞാസുവായത്. എന്തുകൊണ്ട്? അതുവരെയുള്ള കാര്യങ്ങൾ ഭഗവാൻ വിശദീകരിച്ചു. ഇവിടെയാണ് ഇങ്ങനൊരു ചോദ്യം വരുന്നത്. ഇവിടെ യോഗ സംസിദ്ധി, യോഗ ശബ്ദമൊക്കെ പറയുന്നതെല്ലാം ഭാഷകാരൻ ജ്ഞാനമായിട്ടാണ് എടുക്കുന്നത്. ഗീതയിൽ പറയുന്നത് പ്രത്യേകിച്ച് യോഗം കർമ്മ ജ്ഞാനം മൂന്നിനെയോട് വേർതിരിച്ച് പറയുന്നുണ്ട്. തപസ്സിഭ്യോ അധികോ യോഗി, ജ്ഞാനിഭ്യോ വിമതോ അധിക, കർമ്മഭ്യശ്ചാധികോ യോഗി തസ്മാദ് യോഗി അർജുന. അവിടെ കർമ്മി യോഗി ജ്ഞാനി മൂന്നുപേരെ പറഞ്ഞിട്ട് പറയുന്നത് എന്താണ്? ഈ മൂന്നുപേരിൽ ഏറ്റവും ശ്രേഷ്ഠൻ യോഗിയാണ്. ആറ് അധ്യായം മുഴുവൻ യോഗത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. ഭക്ഷ്യകാരനെ സംബന്ധിച്ചിടത്ത് ഇവിടെ യോഗി എന്ന് പറഞ്ഞാരാ? ജ്ഞാനിയെന്ന്. ഭാഷയനുസരിച്ച് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇവിടെ ജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ യോഗിയെ കൊണ്ടുവരുന്നത്. ശരിക്കും അർജുനൻ ചോദിച്ച യോഗിയുടെ ഗതി എന്താകുമെന്നാണ്. ഇവിടെ ഒരുപാട് സാധനയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മരണശേഷം ശ്രദ്ധയോപേത ആയതി, കുറച്ച് പോരായ്മകളൊക്കെ വന്നു എന്നാൽ ശ്രദ്ധയ്ക്ക് കുറവൊന്നുമില്ല. സാധാരണ മനുഷ്യരെങ്ങനെയാണ്? അവർക്ക് ശ്രദ്ധ വേണം, ശാസ്ത്രത്തിൽ ശ്രദ്ധ വേണം, ഗുരുവിന് ശ്രദ്ധ വേണം, സാധനങ്ങളിൽ ശ്രദ്ധ വേണം. പക്ഷേ എല്ലാം നേരെ ജോലിയൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, വേണ്ടാത്തതൊക്കെ ചെയ്തും പോകുന്നു. അതാണ് അയതി. യോഗാചലിത മാനസാന്ന് പറയുന്നതാണ്. യോഗത്തിൽ നിന്ന് മനസ്സ് ചലിച്ചാൽ പിന്നെ എവിടേക്ക് പോകും? ഭോഗത്തിലേക്ക് പോകും. അതാണ് ലോകത്ത് കാണുന്നത്. അങ്ങനെ ഇങ്ങനെയുള്ള ചില സങ്കീർണതകളൊക്കെ ഉണ്ടെങ്കിലും അവന് ശ്രദ്ധയുണ്ടല്ലോ, കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. അവന്റെ ഗതി എന്ത്? അതാണിവിടെ ചോദിക്കുന്നു. യോഗ സംസിദ്ധി ജ്ഞാനം ആണ് ഭാഷ്യകാരം ഉദ്ദേശിക്കുന്നത്. അത് നേടിയില്ലെങ്കിൽ പിന്നെ അവന്റെ ഗതി എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? മരണശേഷം. അതാ എന്ത് സംഭവിക്കും? ആ ചോദ്യത്തെ അർജുനേന പൃഷ്ഠ ഭഗവാൻ വാസുദേവ ശ്രീ ഭഗവാൻ അടുത്ത് വാച. എന്താണ്? നൈ കല്യാണ കശ്ചിത് ദുർഗതിം താത ഗച്ഛതി, ബാക്കി പ്രാപ്യ പുണ്യകൃതാൻ ലോകാൻ ഉഷ്യുത്വാ ശാശ്വതി സമാഹ ശുചീന ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോ വിജായതേ. അഥവാ അങ്ങനെ തുടർന്ന് അങ്ങോട്ട് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഒരു സംശയവും വേണ്ട. കല്യാണകൃത് എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ? ശ്രേയസ്കരമായ അനുഷ്ഠാനം എന്തെങ്കിലും അനുഷ്ഠിച്ചിട്ടുണ്ടോ? കശ്ചിത് ദുർഗതിയും അങ്ങനെയുള്ള ഒരുവൻ ഒരിക്കലും ദുർഗതിയെ പ്രാപിക്കത്തില്ല. അവന് സദ്ഗതി തന്നെയാണ് അവിടെയും ഉറപ്പാണ് കൊടുക്കുന്നത്, ആശ്വാസമാണ്. ആധ്യാത്മിക സാധകന്മാർക്കെല്ലാം ആശ്വാസം പകരുന്ന വാക്കുകളാണ്. പേടിക്കണ്ട, സദ്ഗതിയും ഉണ്ടാകത്തുള്ളൂ. ഇത്യുക്ത്വ പുനഃ തസ്യ പുണ്യലോകപ്രാപ്തിം സാധുകുലേ സംഭൂതിം ച അഭിദായ അനന്തരം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഭഗവാൻ ആറാം അധ്യായത്തിന്റെ അവസാന പുണ്യലോകപ്രാപ്തിയെ കുറിച്ച് പറയുന്നു. സാധുകുലത്തിൽ, നല്ല കുലത്തിൽ ജനിക്കുമെന്ന് പറയുന്നു. എന്നുവെച്ചാൽ സാധുകുലം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അവൻ ചെയ്യുന്ന സാധനങ്ങൾക്കനുസരിച്ച് അവന് വളർന്നു വരുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ അവിടെ ജനിക്കുന്നു. സാധുകുലെ സംഭൂതിം, സാധുകുലത്തിലുള്ള ഒരു നല്ല ജന്മം. അതും പറഞ്ഞിട്ട് അനന്തരം പറയുന്നു എന്താണ്? തത്രതം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം യതേജ തതോ ഭൂയ സംസിദ്ധ കുരുനന്ദന. സംസിദ്ധവും അവൻ ശ്രദ്ധയ്ക്ക് വേണ്ടി, അപൂർണതയ്ക്ക് വേണ്ടി. സമ്യക് ശ്രദ്ധി എന്ന് പറഞ്ഞാൽ ഇവിടെ ഭാഷ്യകാരൻ ഉദ്ദേശിക്കുന്നത് എന്താ? ജ്ഞാനം, അതിലൂടെയുള്ള മോക്ഷം. അതെ, അതിനു വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യുന്നു? പൂർവദൈഹികം ബുദ്ധിസംയോഗം, അവന് ഒരു കണക്ഷൻ ഉണ്ടാകും. പൂർവദേഹത്തിലിരുന്നുകൊണ്ട് അവൻ എന്തെല്ലാം ചെയ്തോ അതുമായിട്ട് അവന് വീണ്ടും ബന്ധം വരുന്നു, ആണ് ബുദ്ധിസംയോഗം ഉണ്ടാവും. ആ ജ്ഞാനമൊന്നും നേരിട്ട് ഇങ്ങോട്ട് വരുന്നില്ല, പക്ഷെ ആ ജ്ഞാനത്തിൻ്റെ സംസ്കാരം അവന് ഉദ്ബുദ്ധമായി അവൻ സമ്യക് ജ്ഞാനത്തെ പ്രാപിച്ച് മുക്തനായിത്തീരുന്നു. ഇത് ഭഗവാനും പറയുന്നുണ്ട്. ഇത്യാദിനാ പ്രയത്നാ യതമാനസ്തു യോഗി സംശുദ്ധ കൽപിഷ. അടുത്തു പറയുന്നു ഇവിടെ എന്താണ്? അനേക ജന്മ സംസിദ്ധ തതോയാതി പരാംഗതിയും. പിന്നീടവൻ യോഗാചലിത മാനസനായിരുന്നു മുമ്പെങ്കിൽ, കുറച്ചൊക്കെ അവൻ പോയി സംസ്കാരം കൊണ്ട്. മനുഷ്യന്റെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെയൊക്കെ വിട്ടുപോയെങ്കിലും എന്താണ്? പ്രയത്നാദ്യത മാനസ്തു യോഗി സംശുദ്ധ കിൽബിഷ. പിന്നെ അവൻ ശരിക്ക് പണിയെടുക്കുന്നു. ആ ഇവിടെ പറയുന്ന ബുദ്ധിസംയോഗമുള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ അവന് നല്ല തിട്ടം വരുന്നു. ഇനി ഇത് ഈ വഴിക്കാണ് പോകേണ്ടത്, ഇനി വഴിതെറ്റി നടക്കാൻ പാടില്ല എന്നുള്ള ബോധ്യം വന്നതുകൊണ്ട് യോഗി സംശുദ്ധ കൽപിഷനായി, പാപങ്ങളെല്ലാം ഇല്ലാത്തവനായതാണ് ഇവിടെ ഭാഷകാരൻ പറയുന്ന പ്രാരബ്ധ വിപാകം. അതെല്ലാം പോയി, പല രീതിയിലും പോകാം. അനുഭവം കൊണ്ടുപോകാം, പുണ്യം കൊണ്ടുപോകാം. അതാണ് പ്രയത്നാഥമാനസ്ഥ യോഗി സംശുദ്ധ കൽപ്പിഷ. അനേക ജന്മ സംസിദ്ധ. അപ്പോൾ അവനിവിടെ ഈ ജന്മത്തിൽ കർശനമായി പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ അർത്ഥം എന്താ? ഇത് ഈ ജന്മത്തിൽ സംഭവിച്ച കാര്യമൊന്നുമില്ല, അനേക ജന്മങ്ങളിലൂടെ വന്ന അവന്റെ സിദ്ധിവിശേഷമാണ്. അനേക ജന്മങ്ങളുടെ പ്രാരബ്ധ പ്രതിബന്ധങ്ങളെല്ലാം എരിച്ചു കളഞ്ഞു അവന്റെ സാധനകൾ. അങ്ങനെയാണ് അനേക ജന്മ സംസിദ്ധ. അനേക ജന്മങ്ങളിലൂടെ അവൻ യോഗ്യനായി തീർന്നു. തത്തോ യാതി പരാംഗതി. പിന്നെ ഒരു സംശയവുമില്ല. പരവുമായ ഗതി അവൻ പ്രാപിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് എന്താണ്, തപസ്സിദ്ധ്യോ അതിയോ യോഗി. അപ്പൊ അവിടെ തപസ്സി എന്ന് പറയുന്നതിന് ഭാഷകാരൻ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഇതിലെല്ലാം കർശനമായി പ്രവർത്തിക്കുന്നവനാണ്. ഈ ജ്ഞാനസാധനങ്ങളിൽ കർശനമായി പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള അവനാണ് യോഗി. തപസ്സി എന്ന് പറയുമ്പോൾ ജ്ഞാനസാധനങ്ങളിലല്ല പ്രവർത്തിക്കുന്നു, പിന്നെയോ മറ്റു കാര്യങ്ങളൊക്കെ ഏർപ്പെടുന്നു. ഏകാദശി വ്രതവും പ്രദോഷ വ്രതവും ഒക്കെ കൃത്യമായി എടുക്കുന്നുണ്ട്, പക്ഷെ ജ്ഞാനസാധനങ്ങളിൽ പ്രവർത്തിക്കുന്നില്ല. അതാണ് തപസ്സി എന്ന് പറയുന്നതാണ്. വ്രതങ്ങളെല്ലാം കറക്റ്റാണ്, അതൊക്കെ കറക്റ്റാണ്. ഈ നിസ്കരിക്കുന്നവരുടെ നിസ്കരിക്കുന്ന അവരുടെ നെറ്റിൽ നോക്കിയ ഒരു കറുത്ത പൊട്ട്, അതുപോലെ വ്രതങ്ങൾ എടുക്കുന്നവരെ നോക്കിയാൽ അറിയാം കർശനമായ അൾസറും മറ്റും. കൃത്യമായി അതൊക്കെ ചെയ്യുന്നു. ഇതെല്ലാം ഉണ്ട്, എല്ലാ ഭാഗ്യങ്ങളും ഉണ്ട്. പക്ഷെ അതുപോലെ യോഗിയാവുന്നു. ജ്ഞാനസാധനങ്ങളിൽ ഏർപ്പെടണം. നിങ്ങളെന്താ ഇങ്ങനെ അടക്കിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞതിന് വല്ല പെശകുണ്ടോ? എന്തെങ്കിലും രഹസ്യം ഉണ്ടെങ്കിൽ എനിക്കതറിയത്തില്ല. ഞാൻ എന്റെ വായു എന്ന് പറഞ്ഞു എന്നുള്ളത് ലോകത്ത് നടക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് തപസ്സി, പിന്നെ വന്ന് യോഗി, പിന്നെ പറയുന്നു ജ്ഞാനി. അതാരാ ജ്ഞാനി? ജ്ഞാനം എല്ലാത്തിനും ആവശ്യമാണ്. എല്ലാ കാര്യങ്ങൾക്കും ജ്ഞാനമില്ലാതെ ഒന്നും, ഏത് കർമ്മത്തിനും ജ്ഞാനം വേണം. വേദവിത്ത്, വേദത്തെ അറിയുന്നവൻ ജ്ഞാനി. അവനും ജ്ഞാനിയാണ്, വേദം മുഴുവനും അറിയാം. സർവശാസ്ത്രങ്ങളും അരച്ച് കലക്കി കുടിച്ചിരിക്കുന്നു, ജ്ഞാനിയാണ്. അതൊന്നും പോരാ, അങ്ങനെയുള്ള ജ്ഞാനിയേക്കാൾ ശ്രേഷ്ഠനാണ് ഇവിടെ പറയാൻ പോകുന്ന ജ്ഞാനി. അതുകൊണ്ട് ശാസ്ത്ര പാണ്ഡിത്യം, വ്യവഹാര പാണ്ഡിത്യം, ഇതൊക്കെ ജ്ഞാനമാണ്. അതൊന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ജ്ഞാനികളെക്കാളും അറിവുള്ളവരെക്കാളും ശ്രേഷ്ഠനാണ് ഇവിടെ പറയുന്ന യോഗി. ശ്രവണാദി സാധനങ്ങളിൽ മുഴുകിയിരിക്കുന്ന യോഗി തപസ്സിയെക്കാളും നല്ലതാണ്. സമ്യജ്ഞാനമില്ലാത്ത ജ്ഞാനിയേക്കാളും നല്ലതാണ് എന്ന് തന്നെ ഭാഷകാരനും പറയുന്നു. അത് പറയും പരോക്ഷമായി ആത്മാവിനെ അറിയുക എന്ന് വെച്ചാൽ, ഈ ആത്മാവെന്ന് പറയുന്നത് എന്തോ ഒരു സാധനമാണെന്ന് അറിയുക, അത് അപരോക്ഷ സ്വരൂപമാണെന്ന് അറിയാതിരിക്കുക. അതിനാണ് പരോക്ഷം ഞാൻ അപരോക്ഷം ഞാൻ എന്നൊക്കെ പറയും. അപരോക്ഷമായിരിക്കുന്ന ആത്മസ്വരൂപം എന്ന് അറിഞ്ഞില്ലെങ്കിൽ ആത്മാവിനെ കുറിച്ചുള്ള പരോക്ഷം ജ്ഞാനമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ജ്ഞാനിയേക്കാളും ശ്രേഷ്ഠനാണ് യോഗി. തസ്മാത് യോഗി ഭവാർജുന. ഇത് ഭാഷകാരന്റെ വ്യാഖ്യാനമാണ്. നീ ഈ പറയുന്ന ശ്രവണാദി സാധനങ്ങളിൽ മുഴുകുക, ഇതാണ് അർജുനോട് പറയുന്നത്. പിന്നെ വേറൊന്നും പറയുന്നുണ്ട്. എന്താണ് തസ്മാത് യുദ്ധസ്വ ഭാരത അല്ലേ, അതും പറയുന്നുണ്ട്. രണ്ടും കൂടെ എങ്ങനെ ചേരും? തസ്മാത് യോഗി ഭവാർജുന. ഇവിടെ പറയുന്ന യോഗി ഭാഷകാരൻ തന്നെ പറയുന്നതനുസരിച്ച് ആള് വേറെയാണ്, യുദ്ധം ചെയ്യുന്നവനാണോ യോഗി? ഇത്യന്തേന ഏത ദൈവദർശയതി, ഇവിടെ ഭാഷകാരൻ പറയുന്നു. അപ്പോ ഭാഷകാരൻ അഭിപ്രായത്തിൽ ഭഗവാൻ പറയുന്നു അർജുനനോട്, ഈ പറയുന്ന ശ്രവണാദി ആധ്യാത്മിക സാധനങ്ങളിൽ നീ മുഴുകൂ. ജ്ഞാനത്തിലൂടെ മോക്ഷത്തെ പ്രാപിക്കൂ എന്നാണ്. തസ്മാത് ഐഹികം ഔഷ്മികം വാ വിദ്യാജന്മ പ്രതിബന്ധക്ഷയ അപേക്ഷ ഏതി സ്ഥിതം. അതുകൊണ്ട് പറഞ്ഞതിനെ ഉപസംഹരിക്കുകയാണ്. ഈ ജന്മത്തിലായാലും കൊള്ളാം, പരജന്മത്തിലായാലും കൊള്ളാം. ഈ സമ്യജ്ഞാനം എന്ന് പറയുന്നത് പ്രതിബന്ധക്ഷയത്തെ അപേക്ഷിക്കുന്നു. പ്രതിബന്ധമുണ്ടെങ്കിൽ ഈ ജന്മത്തിലും ഉണ്ടാകത്തില്ല, ഈ വരാൻ പോകുന്ന അടുത്ത ജന്മങ്ങളിലൊന്നും ഉണ്ടാകത്തില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെടണ്ട. പ്രതിബന്ധം ക്ഷയിക്കുമ്പോൾ ഉണ്ടായിക്കോളും. ചുരുക്കത്തിൽ ഭഗവാൻ പറഞ്ഞ എന്താണോ എല്ലാം ഇവിടെയാണ് ശരിക്കും ആപ്ലിക്കബിൾ ആകുന്ന എന്താണോ കർമ്മം ചെയ്യുക, ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, ശ്രവണാദി സാധനകൾ അനുഷ്ഠിക്കുക, ജ്ഞാനം എന്നുണ്ടാവും, മോക്ഷം എന്നുണ്ടാവും എന്ന് പരാതി പറയാതിരിക്കുക, പരിഭവിക്കാതിരിക്കുക, ഫലത്തെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട. നീ കർമ്മത്തിനാണ് അധികാരി, നിനക്ക് ഫലത്തിൽ അധികാരമില്ല. കർമ്മം ശ്രവണാദികളും കർമ്മമാണ്, അതാണ് പറയുന്നതിന്റെ ചുരുക്കം. അതിവിടെയും യോജിപ്പിക്കാം.